സ്ഥാപനങ്ങളിലെല്ലാം പോകാം. ഉടുപ്പിട്ടുണ്ടോ എന്നാണോ പറഞ്ഞ? അതിനുശേഷം പ്രതിഷേധിച്ചു. അത് അങ്ങനെയുണ്ടായ എന്ത് പറഞ്ഞു? എന്നോട് വന്ന് പറഞ്ഞു ആണുങ്ങളുടെ ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നതുകൊണ്ട് ഡ്രസ് അടിച്ചിട്ട് കയറണം. അതുകൊണ്ട് ആയിക്കോട്ടെ നിങ്ങൾ അടിച്ചിട്ട് അഴിക്കാതെ നിങ്ങൾക്ക് കയറിക്കോ എന്നോട് എന്തിനാ വന്ന് പറയുന്നു ചോദിച്ചു. പറയുന്ന ആൾക്കാരോട് പറയാൻ പറഞ്ഞു. ആ ഒരു ശരിക്കും നോർമൽ അല്ലാത്ത ഒരു ഒരുമാതിരി ആണുങ്ങളുടെ ഹൃദയത്തിലാണ്. അപ്പൊ ചോദിക്കണം ചോദിച്ചു അപ്പൊ പെണ്ണുങ്ങൾക്ക് എവിടെയാണ് ആരോട് അഴിച്ചു കയറാൻ പറയണം എന്നാല് പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. നമുക്ക് അഴിച്ചിട്ട് വേണ്ട ക്ഷേത്രത്തിൽ കയറാൻ അവർക്ക് അനുവദിച്ചു കൊടുക്കണമെങ്കിൽ ഇന്നത്തെ ആൾക്കാർക്ക് അനുവദിച്ചു കൊടുക്കണം. അപ്പൊ അയാള് സുമാരൻ നേരം എന്താ പറയുന്നത്? അഴിക്കാതെ കയറണമെന്ന്, അഴിച്ചിട്ട് കയറണമെന്ന്. മറ്റുമതങ്ങളിലുള്ള അവരെങ്ങനെ ഹിന്ദു മതത്തിലുള്ളവരെ മാത്രം ഇങ്ങനെ ഇതിന് ആചാരങ്ങൾ മാത്രം ചോദ്യം ചെയ്യുന്നത് മറ്റുള്ള മതത്തിലെ ആചാരങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇതിന് മറുപടിയായിട്ട് ചിദാനന്ദ ഒരു സമയമാണ് മറുപടിയൊക്കെ കൊടുക്കുന്നത്. ചിദാനന്ദപുരി എന്ത് പറഞ്ഞു? അഴിക്കേണ്ട ആവശ്യമില്ല, ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാവാണ്. അന്നത്തെ കാലത്താണെങ്കില് അവർക്ക് അഴിച്ചിട്ട് കയറിക്കൊണ്ടിരുന്നതാണ് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഹൃദയത്തിലല്ലേ ഈശ്വരൻ വസിക്കുന്നത്, അവർക്ക് അഴിക്കേണ്ട ആവശ്യപ്പെടുത്തില്ല. ഒരു തുണിയുടെ മറവില് കൊണ്ട് ഈശ്വരന്റെ ചൈതന്യം എങ്ങനെ മറയപ്പെടുന്നു നോക്കുകയാണ് ചോദിക്കുന്നത്. ഒരു ഡ്രസ്സിന്റെ ഒരു മറവ് കൊണ്ട് ആ ചൈതന്യം എങ്ങനെ അകത്തോട്ട് പോവാതെ. പിണറായി വിജയൻ പറഞ്ഞ സനാതനധർമ്മ തട്ടിപ്പാണ് അത്, ജാതകരുടെ അവസ്ഥയാണ് എന്നാണ് നമുക്ക് പിന്നോട്ടയച്ചത് പറഞ്ഞു. അച്ചയൻ സ്വാമി എന്ന് പറഞ്ഞു നമുക്കുള്ള പിണറായി വിജയൻ അത് അറിയാത്തോണ്ടാണ്, ഒരു ശുദ്ധ ഹിന്ദു മതമാണ് ഗുരു പറഞ്ഞത്. അങ്ങനെ പറയുന്ന ചർച്ച ചെയ്യുന്നതാണ്. അപ്പോ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തില്ല സച്ചിദാനന്ദ സ്വാമി? പിണറായി വിജയൻ ഇവിടെ ഏതെങ്കിലും പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ സ്വാമി പറഞ്ഞ അനുകൂലിച്ച് എല്ലാ ക്ഷേത്രങ്ങളും ശ്രദ്ധിച്ചോണ്ട് കേറാം. പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നത് ഈ ജാതി ഇതിന്റെ തുറന്നാണ് മാറണം, ഇതിനെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതിനുമുമ്പ് മുരളീധരം എന്ന് പറഞ്ഞു ബി ജെ പിയിലെ മുരളീധരം എന്ന് പറഞ്ഞു ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവായിരുന്നു, അതിനുവേണ്ടി ജീവിച്ച ആളായിരുന്നു എന്ന് പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു ഇന്നത്തെ രാഷ്ട്രീയം വന്നപ്പം സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു പിണറായി വിജയനെ കുറിച്ചൊന്നും അറിയാത്തതാണ് അങ്ങനെയും പറഞ്ഞു. അത് അവർ മീഡിയാസ് വന്ന് റിപ്പോർട്ടിൽ വന്നപ്പോഴും ആ വേദിയിലല്ല അതിന് ശേഷം നടന്ന ചാനലിനോട് പറഞ്ഞത് അറിയാത്തതാണ് ഗുരു ശുദ്ധമായ ഹിന്ദു മതത്തെയാണ് പറഞ്ഞത്, ഉപനിഷത് സാരത്തെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത് പറഞ്ഞു സ്വാമി. അപ്പം പിണറായി സച്ചിദാനന്ദ സ്വാമി സപ്പോർട്ട് ചെയ്ത് സച്ചിദാനന്ദ സ്വാമി പിണറായി എതിരായി പറഞ്ഞു. വിളിച്ച് ബാക്കിയുള്ളവര് സനാതന ധർമ്മത്തിന്റെ സ്വാമിക്ക് പിടിച്ചില്ലായി പോയി. അപ്പൊ ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വാമി എന്താ പറയുന്നത്? സ്വാമി പറയുന്നത് ഇതിൽ പറയുന്ന ഉപനിഷത്തും ഉപനിഷത്തിൽ ഒരിടത്ത് സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു വാക്കില്ലല്ലോ ഉപനിഷത്തിലല്ലോ. പുരാണങ്ങളിലുണ്ട് സനാതന ധർമ്മം എന്നൊക്കെ പറയും, നേഷധർമ്മ സനാതന ഇങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ ഉപനിഷത്തിൽ സനാതന ധർമ്മം അങ്ങനെ ഒരു ധർമ്മത്തെ സനാതനം എന്ന് പറയുന്നുണ്ട്. ആ സനാതന ധർമ്മം എന്നൊന്നും ഉപനിഷത്തിൽ പറയുന്നു. പിന്നെ ഈ സച്ചിദാനന്ദ സ്വാമിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഗീതയിൽ പറയുന്നുണ്ട് സനാതനം, അതൊക്കെ പറയുന്നുണ്ട്. ബ്രഹ്മത്തിന് സനാതനം എന്ന് പറയും, ആത്മാവിന് സനാതനം എന്ന് പറയും. ഗുരു പ്രഹ്ലാദത്തിൽ പറഞ്ഞല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള സനാതന ധർമ്മമാണ്. അത് യാത് ഉപനിഷത്തിലാ പറഞ്ഞിരിക്കുന്നു. ഗുരു പറഞ്ഞല്ലോ, ഗുരു പറഞ്ഞു ശരി, പ്രഹ്ലാദത്തിൽ ഗുരു പറഞ്ഞു ശരി, ഇത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ മൂന്ന് കാര്യങ്ങൾ ഏത് ഉപനിഷത്തിലാ പറഞ്ഞു? ശരിയായി, അത് ശരി, ഗുരു പറഞ്ഞില്ലല്ലോ അവിടെ പ്രശ്നം. ഇത് ഏത് ഉപനിഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? സച്ചിദാനന്ദ സ്വാമി പറയുന്നതനുസരിച്ച് സച്ചിദാനന്ദ സ്വാമി അങ്ങനെ പറയുന്നു. ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഉപനിഷത്തിൽ പറയണോ? എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഏത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു? പിന്നെങ്ങനെയാ പറയുന്നു? ഒരു പറഞ്ഞു എന്ന് പറയാം. ലേഖനം എഴുതിയിട്ടുണ്ടോ? പക്ഷെ അത് അങ്ങനെ പറയുന്നത് അബദ്ധമല്ല. അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന ആശയം ഗുരു പറഞ്ഞത്, സനാതനധർമ്മം എന്ന് പറഞ്ഞത് വേറെ ആരും അങ്ങനെ സനാതനധർമ്മം എന്ന് പറഞ്ഞായിട്ട് എന്റെ അറിവില്ല. ഇതാണ് സനാതനധർമ്മം എന്ന് ഗുരു അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ? ഗുരു പറഞ്ഞത് ശരിയാണ്, ഒരു ജാതി, മനുഷ്യന് ഒരു ജാതിയാണ്, അത് സനാതനമാണ്. സനാതനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നുള്ളത്? ഒരു ജാതി, മനുഷ്യന്റെ ജാതി, മനുഷ്യത്വമാണ്, അതെന്നും അതാണ്. പിന്നെ ഒരു മതം, അത് ഗുരു പറഞ്ഞിട്ടുണ്ട്, അതും സനാതനമാണ്. അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവ അവരന് സുഖത്തിനായി വേറെന്ന് പറഞ്ഞല്ലോ. ജഗതിയിൽ അഖിലൊരു ആത്മസുഖത്തിനായ പ്രയത്നം സ്ഥലവും ഇങ്ങും സദാവി ചെയ്തിരുന്നു ജഗതിയിൽ ഇമ്മതേകം. ഇതിനും ഒരു മാറ്റമില്ല. അപ്പൊ ഒരു മതം ശരിയായി. പിന്നെ ഒരു ദൈവം. ഇനി ഒരു ദൈവം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വേണമെങ്കിൽ ഉപനിഷത്തി ഉണ്ടെന്ന് പറയാം. ഗുരു അത് മാത്രമല്ലല്ലോ പറഞ്ഞത്. ഗുരു പറഞ്ഞത് ഒരു ജാതിയും ഒരു മതവും പറഞ്ഞിട്ടാണ് ഒരു ദൈവത്തിന്റെ കാര്യം പറഞ്ഞത്. ഒരു ദൈവം എന്ന് പറയുന്നത് സനാതനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാം. പക്ഷെ അത് സനാതന, ഗുരു പറയുന്ന സനാതന ധർമ്മത്തിന്റെ ഒരു വശം മാത്രമേ ആവുന്നു. ഗുരു പറയുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത് ഗുരുവിന്റെ ദർശനമാണ്. ഈ സച്ചിദാനന്ദ സ്വാമിക്ക് ഒരു ക്ലാസ് എടുക്കണതിന്റെ നീ അത് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും നിങ്ങൾ ശിഷ്യന്മാരാരെങ്കിലും ചെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അത് ആ പറയുന്ന അബദ്ധമാണ്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാലും മതി. ഇങ്ങനെ ഇനി പരസ്യമായി പറയരുത്. ശിവേരിയിൽ ഉള്ള സ്വാമിമാർക്ക് പോലും ഗുരുവിന്റെ ശിഷ്യന്മാർക്ക് പോലും ഇതറിയത്തില്ല. ഒരു ദൈവം എന്ന് പറയുന്ന ആശയമാണെങ്കിൽ ശരി, അത് അതിപ്പോ ഒരു ദൈവം എന്ന് ക്രിസ്ത്യാനി പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ പറയുന്നുണ്ട് ഒരു ദൈവം, നമ്മുടെ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് സനാതനധർമ്മം അതിനെ മാത്രമല്ല ഗുരു പറഞ്ഞത്. ഗുരു പറയുമ്പോ അതിനകത്ത് ഒരു ഇത് വേറെ ആരും കൂട്ടിച്ചേർക്കാത്തതാണ്. ഒരു ദൈവം എന്ന് പറയുന്ന ഗുരു പറഞ്ഞ ആശയത്തെ വേറെ ഈ പറയുന്ന ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അംഗീകരിക്കില്ല. കാരണം ഇവര് പോയി അവിടെ എന്താണ് സർവമതസം എണ്ണം നടത്തിയല്ലോ. മാർപ്പാപ്പ എന്താ അവസാനം ഇറക്കിയത്? ഒരു മതം എന്ന് പറയുന്ന ഗുരുവിന്റെ ആശയത്തെ നിഷേധിച്ചുകൊണ്ടാണ് അവിടെ ഇറക്കിയത്. അറിഞ്ഞുകൊണ്ട് ബോധപൂർവം എന്താ പറഞ്ഞത്? എല്ലാവരും അവനവന്റെ മതത്തിനും വിശ്വാസത്തിനും ഉറച്ചിരിക്കണം, എന്നിട്ട് സൗഹാർദ്ദത്തിൽ കഴിയണമെന്നാണ്. ഗുരു പറയുന്നത് ഇതാണോ? ഗുരു പറയുന്ന ഒരു മതമേ ഉള്ളൂ എന്നാണ്. അല്ല, എല്ലാവർക്കും വേറെ വേറെ മതം ഉണ്ടെന്നല്ല. മനസ്സിലായി? മാർപ്പാപ്പ പറഞ്ഞ എന്താണ്? അവനവൻ അവനവന്റെ മതത്തിനും വിശ്വാസത്തിനും ആചാരത്തിനും ഉറച്ചിരിക്കണമെന്ന് വെച്ചാൽ മതങ്ങളൊക്കെ വേറെ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഇവരവിടെ പോയി എന്തോ ലോകം കീഴടക്കി എന്നുള്ള അത് തന്നെ, അതും ബോധമില്ലാത്തോണ്ടല്ലേ. സമാധി മതി. സമാധിയിൽ എല്ലാവർക്കും ഒന്ന് നമസ്കരിച്ചിട്ടും ആരാധിച്ചിട്ടും പോകണ്ട. സമാധിയിലൊന്ന് ആരെങ്കിലും നിസ്കരിച്ച ആരെങ്കിലും വഴക്ക് പറയൂ, പ്രാർത്ഥിച്ച വഴക്ക് പറയൂ, മുറ്റത്തിരുന്ന് ചെയ്യാം. ആൾക്കാരെ പറയുന്ന അപ്പോ അതൊക്കെ അബദ്ധമല്ലേ. അത് ഒരു മതം എന്ന് പറയുന്ന ആശയം ഗുരു മാത്രമേ പറയൂ, മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല, ക്രിസ്ത്യാനി അംഗീകരിക്കില്ല എന്നുള്ളതിന് ഇപ്പൊ മാർപ്പാപ്പ തെളിച്ച് പറഞ്ഞു കഴിഞ്ഞു. പരമത സാരവും ഏകവും ഇവരാരും അംഗീകരിക്കില്ല. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കുക, കലഹിക്കണ്ടെന്നേ പറയത്തുള്ളൂ. ഗുരു അതിനും എത്രയോ അപ്പുറമാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ സന ഉപനിഷത്തില് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ജാതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തുകളിലൊക്കെ ഒരുപാട് ജാതീയ വിവേചനങ്ങളും ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചണ്ടാളൻ ആയി ജനിക്കുന്നത് തന്നെ പാപം കൊണ്ടാണെന്ന് ആണ് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണനായി ജനിക്കുന്നത് പുണ്യം കൊണ്ടാണെന്നാണ്. ചണ്ടാളനായും പട്ടിയായും ജനിക്കുന്നത് പാപം കൊണ്ടെന്നാണ് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഉപനിഷത്തിലാണോ ഗുരു പറഞ്ഞ ഒരു ജാതിയുള്ളത്? ഈ മനുഷ്യൻ എന്നാ അപ്പൊ ഇനി ബോധം ഉണ്ടാകുന്നത്? എന്നിട്ടിതാണോ പറയുന്നത്? അത് ശരിയല്ല. ശിവഗിരിയിലെ മഠാധിപതി എന്റെ മഠാധിപതിയല്ല എന്താണ് ഇതിങ്ങനെ പറയുന്നതൊക്കെ അബദ്ധമാണ്, അറിയാത്തോണ്ട് പറയുന്നതാണ്. ഉപനിഷത്തിൽ ഇങ്ങനെ കണ്ട് ഉപനിഷത്തൊന്നും വായിക്കില്ലല്ലോ. ആകെ വായിക്കുന്ന ഈ പഴയ ഗുരുവിന്റെ ഗീതയുടെ ഉപകാരം കാണാൻ പറ്റില്ല. ഇനി ഈ എന്താണ് പിന്നെന്താ? ഇനി അത് ഒന്ന് ഗുരു പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന ആശയം അത് സനാതനധർമ്മമായിട്ട് ഇവരാരും പറയുന്നില്ല. മനസ്സിലായോ? അത് ഗുരു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഗുരു പറഞ്ഞത് ശരിയാണ്, സനാതനമാണത്. പക്ഷെ അത് മറ്റാരും അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിക്കുന്നില്ല. ഗുരുവിന്റെ അനുയായികൾക്ക് അത് മനസ്സിലാകുന്നുമില്ല. എന്താണ് ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നത് ഗുരുവിന്റെ അനു അവർ ഈ ആൾക്കാർ അത് മാത്രമുള്ളൊരു വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താണ് ഒരു ദാർശനികമായ ചർച്ചയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ ചർച്ചയ്ക്ക് അപ്പുറം ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറും. ഇത് രാഷ്ട്രീയ ചർച്ചയാണ്. രാഷ്ട്രീയ ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സനാതനധർമ്മം ഉപയോഗിക്കുന്ന ഇപ്പൊ ബിജെപിക്കാരാണ് കൂടുതൽ. അപ്പൊ അല്ല, ബിജെപിക്കാർ സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നതാണ് സനാതനധർമ്മം, ഞങ്ങളത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ആരംഗീകരിച്ചാലും അത് ബിജെപി അംഗീകരിച്ചാലും ശരി, മാർക്സിസ്റ്റുകാർ അംഗീകരിച്ചാലും ശരി, കോൺഗ്രസ് അംഗീകരിച്ചാലും ശരി, ഇത് അംഗീകരിക്കണം. എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഇതാണ് സനാതനധർമ്മം എന്ന് പറയുന്ന അവരുടെ നയപ്രഖ്യാപനത്തിൽ കൊണ്ടുവരണം. ഈ പാർട്ടിക്കാരാരായാലും കൊണ്ടുവരുവ അവര് അത് കൊണ്ടുവന്ന പ്രശ്നം തീർന്നു. അപ്പോ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു. ഗുരു എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ജാതി എന്ന് വെച്ചാൽ മനുഷ്യന് ഒരു ജാതിയുള്ളൂ, വേറെ ജാതിയില്ല. അങ്ങനെ പറയുമ്പോ കമ്മ്യൂണിസ്റ്റുകാർക്കും പറയാൻ പറ്റില്ല, കാരണം EMS എഴുതി വെച്ചിട്ടുണ്ട് ജാതി ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന്. ജാതി വ്യവസ്ഥ എന്നാണ് EMS തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം പരമ്പരാഗതമായി തൊഴിൽ ചെയ്യാനും അതിലൂടെ അഭിവൃദ്ധിപ്പെടാനും ഒക്കെ ഈ ജാതി വ്യവസ്ഥ സഹായിച്ചിട്ടുണ്ടെന്നാണ്. ഇതിനെ ഗുരു നിഷേധിച്ചിട്ടുണ്ട്. ഗുരു പറയുന്നു പരമ്പരാഗതമായി തൊഴിൽ ചെയ്ത് ഇവിടെ നമ്മളെ ആചാര്യന്മാരും അവരും ഒക്കെ ഒന്നിനും കൊള്ളാത്തവരായി മാറിയെന്നാണ്. ഇതിന് വിരുദ്ധമായ കാര്യമാണ് EMS എഴുതി വെച്ചിരിക്കുന്നത്. അറിയാമോ, പരമ്പരാഗതമായി തൊഴിൽ ചെയ്താൽ തൊഴിൽ അഭിവൃദ്ധിപ്പെടുമെന്നാണ്. ഗുരു ചോദിക്കുന്നുണ്ട് പരമ്പരാഗതമായി ചെയ്ത് തൊഴിൽ അഭിവൃദ്ധിപ്പെടുമെങ്കിൽ നമ്മുടെ ഈ ആചാര്യന്മാർ ഇവരും ഒക്കെ ഒന്നിനും കൊള്ളാത്തവരായ എങ്ങനെ പെരുന്തച്ചൻ മരുവിനെന്താ പിന്നീടുണ്ടാകാത്തത്? അപ്പൊ പരമ്പരാഗതമായി തൊഴിൽ ചെയ്തു കഴിഞ്ഞാൽ തൊഴിൽ നശിച്ചു പോകത്തേ ഉള്ളൂ. അതല്ല തൊഴിൽ അഭിവൃദ്ധിപ്പെടുന്നതിന്റെ രീതി എന്നുള്ളത് ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ശാസ്ത്രീയ സത്യമാണ്. അത് മാത്രമല്ല, പരമ്പരാഗതമായി തൊഴിൽ ചെയ്ത ആ തൊഴിലിന് ചെയ്യാനുള്ള വരുന്ന ആൾക്കാർക്ക് പിന്നെ എന്താണ് താല്പര്യം ഇല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടി വരും. ആശാരിയുടെ മോനെ ആശാരിപ്പണി താല്പര്യം വരണമെന്നില്ല, പക്ഷെ അവൻ അത് തന്നെ ചെയ്യേണ്ടി വരും, കാരണം പരമ്പ കുലത്തൊഴിൽ ചെയ്യണമെന്ന് വരും. അപ്പോ തൊഴിൽ നന്നാവില്ല എന്ന് മാത്രമല്ല, പുതിയ തൊഴിൽ മേഖലകൾ ഉണ്ടാവുകയാണ്, തൊഴിൽ വികാസങ്ങൾ ഉണ്ടാവുകയാണ്, അവിടെയൊന്നും ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ വയ്യാതെ വരും. അപ്പോ ആ അതുപോലെ ഇരിക്കും. അപ്പോ അതൊക്കെ ഈ പിന്നെ ബി ജെ പി കാരെ സമ്മതിക്കോ? എങ്ങനെ ഞങ്ങള് ജാതകുടനത്തെ അംഗീകരിക്കുന്നില്ല, അവര് പൂർണമായി അംഗീകരിച്ചിട്ട് മനുഷ്യന് ഒരു ജാതിയേ ഉള്ളൂ എന്നുള്ളതിലേക്ക് വരും, വന്നാലും ഓക്കെ. പിന്നെ ഉപനിഷത്തുകളിൽ ഈ പറയുന്ന ഒരുപാട് ജാതി വിവേചനങ്ങളൊക്കെ ഉപനിഷത്തുകളകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ സച്ചിദാനന്ദ സ്വാമി പറയുന്നത് എന്താണ്, ഒരു ഗാർഗി സ്ത്രീ വേദം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്താ ഒരു ഗാർഗി വേദം പഠിച്ചെന്ന് വിചാരിച്ചു, ഒരു ഗാർഗി ഒരു ബ്രാഹ്മണ സ്ത്രീ വേദം പഠിച്ചു. അത് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വന്നവർ രണ്ടു പേരും, അതും എന്താണ് അന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചെങ്കിൽ തന്നെ അത് ഈ പറയുന്ന മേൽജാതിയിലുള്ള സ്ത്രീകൾ ചിലപ്പോൾ ഒന്നോ രണ്ടു പേര് പഠിച്ചിരിക്കും, ഒന്നോ രണ്ടു പേരല്ലേ ഉള്ളൂ. വിദ്യാഭ്യാസം സാർവത്രികമായിരുന്നു. അതുകൊണ്ട് ഒരു കവശൻ എന്ന് പറയുന്ന ഒരു വേടൻ വേദത്തില് കാട്ടുവാസി, ഇത് ഇവരെല്ലാം കാട്ടുവാസികളായിരുന്നു. അന്ന് ഈ പറയുന്ന ബ്രാഹ്മണനും എല്ലാം ആദിവാസികളായിരുന്നു. അതിൽ തന്നെയുള്ള വേദത്തിൽ ഒരു കവശൻ എന്ന് പറയുന്ന ഒരാള് വേദം പഠിച്ചപ്പോ ഇവരെല്ലാവരും കൂടെ അയാളെ ബഹിഷ്കരിച്ചെന്നും അയാളെ മരുഭൂമി കൊണ്ടിട്ടെന്നും പിന്നെ സരസ്വതി നദി അയാള് മന്ത്രം ചൊല്ലിയപ്പോ സരസ്വതി നദി അടുത്ത് ചെന്നെന്നും പിന്നെ ഇവരെല്ലാം കൂടെ പോയി ക്ഷമ പറഞ്ഞ അയാളെ കൂട്ടിക്കൊണ്ടുവന്നെന്നും. അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന എന്താണ്, വിവേചനം അന്നും ഉണ്ടായിരുന്നെന്നാണ്. അപ്പൊ ഇയാളിൽ നിന്ന് എന്തോ അത്ഭുതം ഉണ്ടായപ്പോ ഇയാളെ സ്വീകരിച്ചു. അപ്പൊ ബാക്കിയുള്ളവര് ഈ അത്ഭുതമൊന്നും സംഭവിക്കാത്തവര് കൗക്ഷി ഇതകൻ എന്ന് പറയുന്ന ഒരാള്, അങ്ങനെയൊക്കെ അപൂർവമായി ഒന്നോ രണ്ടോ പേര് അവരുടെ സംഭവങ്ങള് വേദങ്ങളിൽ പറയുന്നെന്ന് വിചാരിച്ചാൽ ഒന്നും സാർവത്രികമല്ല. എല്ലാവർക്കും ഏറ്റവും പ്രാചീനമാണ് എന്ത്, അതീ പറയാണ് ബ്രാഹ്മണോസ്യ മുഖമാസി. ഇതിനെയാണ് ഗുരു കളിയാക്കിയത്, ഇതെന്താ മരത്തിൽ നിന്ന് പൊളിച്ചു വരുന്നു മുളച്ചു വരുന്നു അവരെ എന്ന് ചോദിച്ച് ഗുരു കളിയാക്കി ഈ ഒരു കാര്യത്തെയാണ്. എന്നിട്ടാണ് ഈ സച്ചിദാനന്ദ സ്വാമി പറയുന്നത് ഏറ്റവും പ്രാചീനമായ വേദത്തിൽ പോലും ഇങ്ങനെയുള്ള വിവേചനങ്ങളൊക്കെ സനാതനധർമ്മം ഗുരു പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു. ഏതർത്ഥത്തിലാ പറയുന്നു? അത് അതിനുള്ള വിദ്യാഭ്യാസം വേണം. ബ്രഹ്മവിദ്യാലയത്തില് പഠിച്ചതിന്റെ കുഴപ്പമാണ്, നേരെയല്ല പഠിച്ചത്. അവിടെയൊന്നും ഒന്നോ രണ്ടോ സംഭവങ്ങളെ എടുത്തിട്ട് അത് സാമാന്യവൽക്കരിക്കാൻ പറ്റില്ല. ഒന്നോ രണ്ടോ പേർക്ക് ചിലപ്പോൾ യാദൃശ്യമായിട്ട് ഈ നിഷേധങ്ങൾക്കിടയിൽ നിന്ന് ചിലപ്പോ ഇപ്പോ ഇവിടെ എന്താണ് ശൂദ്രന്മാർക്കൊന്നും വിദ്യക്ക് അധികാരം ഇല്ലായിരുന്ന കാലത്ത് തുഞ്ചത്ത് എഴുത്തച്ഛൻ ശൂദ്രനായിരുന്നു. പുള്ളി ഇത് പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് അതിനടുത്ത് അന്ന് ശൂദ്രന്മാർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നാണ്. ഇതിലെല്ലാം വ്യക്തമായി ശൂദ്രനെ നിഷേധിക്കയില്ലേ. ഇനി എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ശൂദ്രന് പഠിക്കാമെന്ന് പറഞ്ഞാൽ തന്നെയും യജുർവേദത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് ശൂദ്രന് വേദം പഠിക്കാമെന്നൊന്നും പറയുന്നില്ല, ഇതെല്ലാവരോടും പറയണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, വേദാധ്യയനത്തെ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയായിരുന്നു. വേദാധ്യയനം എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ ശൂദ്രനെ നിഷേധിച്ചിരിക്കുകയല്ലായിരുന്നു. യാദൃശ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചില അതൊന്നും സാമാന്യ നിയമമാണ്. അപ്പൊ പിന്നെ ഇവിടെ ഗുരു പറഞ്ഞ ഒരു ജാതി ഒരു മതം എവിടെയുള്ളത്, എവിടെ പറഞ്ഞിരിക്കുന്നു? അല്ലെങ്കിൽ ഗുരു ഇപ്പൊ ഒരു മതം ഗുരു പറഞ്ഞതിൽ ആര് വ്യാഖ്യാനിച്ചിരിക്കുന്നു? പിന്നെ ഇയാള് പറഞ്ഞില്ലേ ആരാണ് സുമാരൻ എന്നായത്, അയാള് പറഞ്ഞത് അയാൾക്ക് ഈ മന്ദം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വയ്യാത്തോണ്ടാണ്. മന്ദത്ത് പത്മനാഭന്റെ ജീവചരിത്രമുണ്ട്, കഴിഞ്ഞകാല സ്മരണകൾ. മന്ദം ഇതിന് മന്ദം ജാതി സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണെങ്കിലും ഈ പറയുന്ന അനാചാരങ്ങളെയൊക്കെ വളരെ ശക്തമായി എതിർത്ത ആളാണ്. പിന്നീട് സ്വന്തം അച്ഛൻ തന്നെ ഒരു ബ്രാഹ്മണനാണ്. ഈ ബ്രാഹ്മണൻ അച്ഛനായതിന്റെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ പുള്ളിയുടെ ആത്മകഥ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി അനുഭവിച്ച വേദനകൾ, കാരണം അച്ഛനില്ല, അമ്മയ്ക്ക് ജനിച്ചവൻ തന്നെ പക്ഷെ അച്ഛനില്ല എന്നുള്ളതിന്റെ വേദന പുള്ളി സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ അന്ന് നമ്പൂതിരിമാര് നാടുകളിലും നായർഗ്രഹങ്ങളിൽ കയറി സന്താനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് അങ്ങ് പോവുകയല്ലേ. അപ്പൊ ഇവർക്കൊന്നും തന്തയില്ല. അപ്പൊ ഇത് കുട്ടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഈ പറയുന്ന ആചാരങ്ങള് എന്ന് പറയുന്നത് മന്ദത്ത് പത്മനാഭന്റെ ഒരു പ്രസംഗമുണ്ട്. എവിടെയാണ്? കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഏത് കോട്ടയ്ക്കലാണെന്ന് എനിക്കറിയത്തില്ല. അവിടുത്തെ ഒരു കോവിലകം ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പുള്ളി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടത്തെ ആചാരമാണ് നായർ സ്ത്രീകൾ, മറ്റുള്ള സ്ത്രീകൾക്ക് അമ്പലത്തിൽ അകത്ത് കയറാൻ പറ്റില്ലല്ലോ, നായർ സ്ത്രീകൾ അകത്ത് കയറുമ്പോൾ റൗക്ക അഴിക്കണം. റൗക്കയെന്ന് വെച്ചാൽ ഇന്നത്തെ ബ്ലൗസിന് പകരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഞാൻ അഴിച്ചു കാണിക്കണം. ഇതാരെയാ കാണിക്കുന്നത്? പുള്ളി അതിന് ആദ്യം നിശിതമായി വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ നായർ സ്ത്രീകൾ എന്റെ സഹോദരിമാര് ഈ അമ്പലങ്ങളില്ല, ഈ അനാചാരങ്ങൾ മറന്നു വരെ നിങ്ങൾ അമ്പലത്തിൽ പോരെ, നിങ്ങളെ വീട് ദേവാലയമാക്കണം എന്ന് മന്ദം പറയുന്നുണ്ട്. നായന്മാര് ഒരുപാട് വിമർശിക്കുന്നുണ്ട് മന്ദം. നിങ്ങള് അമ്പലങ്ങളിൽ അമ്പലത്തിൽ കയറരുത് എന്ന് നായർ സ്ത്രീകളോട് പറഞ്ഞ വേറൊരു പുള്ളിയുടെ ഒരു പ്രധാന ഡിമാൻഡായിരുന്നു പറയുന്നത്. നായന്മാര് കെട്ടിക്കൊടുത്ത ക്ഷേത്രം, ഈ ക്ഷേത്രത്തിന് മുമ്പിലൊക്കെ ഒരു മണ്ഡപം ഉണ്ടല്ലോ, ഈ മണ്ഡപം എന്ന് പറയുന്ന ബ്രാഹ്മണന് കയറി നമസ്കരിക്കാനുള്ളതാണ്. അപ്പോ മന്ദം പറയുന്നുണ്ട്, ബ്രാഹ്മണന് കാശ് കൊടുത്ത് നിങ്ങൾ അവിടെ കയറി നമസ്കരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾ അവിടെ കയറി നമസ്കരിക്കണം, ഇല്ലെങ്കിൽ അമ്പലങ്ങളെ ബഹിഷ്കരിക്കണമെന്നാണ് മന്ദം പറഞ്ഞത്. നിങ്ങൾ കെട്ടിക്കൊടുത്താണ് ആ മണ്ഡപം, അവിടെ നിങ്ങൾ കയറി. പിന്നെ രാവിലെ പൂജ നടത്തിയിട്ട് വരുന്ന ഇതുണ്ടല്ലോ കദളിപ്പഴം, ഇത് നായന്മാരെ കഴിക്കാൻ പാടില്ലെന്നായിരുന്നു അന്ന് നിയമം. കാരണം നല്ല സാധനമല്ലേ, അത് ബ്രാഹ്മണർക്കേ കഴിക്കാവൂ. ഇങ്ങനെയുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങളെയും ശക്തമായി എതിർത്തയാളാണ്. പിന്നെ ഒരുപാട് ആചാരങ്ങൾ. അന്ന് ഈ ഇവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ, കുതിര എടുക്കുന്ന അമ്പലം, ഓച്ചിറ കാളെ എടുക്കുക, അതിനപ്പുറം ഒരു അമ്പലം ഉണ്ടല്ലോ വലിയ കെട്ട്, അതേതാമ്പലം ചൊട്ടി വിളങ്ങൾ, ഇത്തരം കാളയെടുപ്പ്, കുതിരയെടുപ്പ്, പിന്നെ അതിന് പിന്നെ മന്ദം പറയുകയാണ്, ഈ ലോകത്ത് ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കുതിരയെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്. അത് നായന്മാരുടെ ഇടയിൽ മാത്രമേ പറ്റൂ. ലോകത്തെല്ലായിടത്തും ആൾക്കാർ കുതിരയുടെ പുറത്ത് കയറും, കുതിരയുടെ പുറത്ത് കയറി നടക്കുന്നത്. ഈ കേരളത്തിലെ നായന്മാരാണ് എന്ത് ചെയ്യുന്നത്? കുതിരയെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്. ഇങ്ങനെയുള്ള എന്താണ് മൂടന്മാര്, ഒരുപാട് പുള്ളി പറയുന്നുണ്ട് അതിനെ കുറിച്ച്. കാളയെടുക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ജോലി എന്ന് പറഞ്ഞ്. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട് നായന്മാരെ കുറിച്ച്. ഈ നായന്മാര് അടിമകളായി സ്വയം ആരുടെ? നമ്പൂതിരിമാരുടെ. രാജാക്കന്മാരുടെ അല്ല, നമ്പൂതിരിമാരുടെ. ഏത് രാജാവ്? ഇവര് അടിമകളാക്കിയതിന് ശേഷം ഇതേ ഭാഷയാ പറയുന്നത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ഇവർ അടിമകളാക്കി. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇവരെല്ലാം ഒരിക്കലും തീരാത്ത ശത്രുതയും ഉണ്ടാക്കി വെച്ച് ഇവരെ അടിമകളാക്കി വർഗങ്ങളുണ്ട്. അതാണ് ഈ ശത്രുത നിലനിൽക്കുന്ന, ഇതാണ് നായന്മാരാകെ സമ്പാദിച്ചിട്ടുള്ളത്. ഒന്ന്, അവരെ അടിമകളാക്കി, മറ്റുള്ളവരുടെ അടിമകളായി. ഇതിന് മാറ്റം വരണം. അതുകൊണ്ടാണ് ഈ NSS തുടക്കത്തിൽ ആദ്യത്തെ ഒരു സത്യപ്രതിജ്ഞ എടുപ്പിക്കും. ആദ്യകാലത്ത് തുടങ്ങിയപ്പോ 14 മിനിറ്റ് ആ സത്യപ്രതിജ്ഞയുടെ വാചകമാണ്. നായന്മാര് സത്യപ്രതിജ്ഞയാണ് ഇതിൽ അംഗമായി ചേരേണ്ടത്. ഞങ്ങള് നായർ സമുദായത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കും. രണ്ട് സെന്റൻസ് മറ്റേ ഉള്ളൂ, പ്രവർത്തിക്കും. എന്നിട്ട് അതില് രണ്ടാമത്തെ സെന്റൻസ് ആണ്, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു സമുദായത്തിനും യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകത്തില്ല. ഒരു ദ്രോഹവും ചെയ്യത്തില്ല എന്നൂടെ ചേർത്ത് രണ്ടു വാദമുള്ള ഒരു സത്യപ്രതിജ്ഞ കിടന്നു. അപ്പൊ മറ്റൊരു സമുദായത്തിനും ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ദോഷം ഉണ്ടാവില്ല എന്ന് ഇവരെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചത് എന്തിനാ? എന്തിനാ ചെയ്യിച്ച്? അതാണ് മന്ദം തന്നെ പറഞ്ഞു, ഇവര് മറ്റുള്ളവരെ ദ്രോഹിക്കുകയായിരുന്നവര്, മറ്റുള്ളവരുടെ ശത്രുത അങ്ങനെ സമ്പാദിച്ചവരാണ്, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് വിമർശിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് അനാചാരങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ഈ മന്ദം. ഈ സമുദായത്തില് നായർ സമുദായത്തില് ഈ പറയുന്ന സുമാരന്മാർക്ക് ഇതിനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ എന്താണ് പറഞ്ഞു, ആചാരങ്ങളെല്ലാം ഒരിക്കലും മാറ്റാൻ പാടില്ലാത്തതാണ്. അപ്പൊ പിന്നെ ഈ മന്ദം പറഞ്ഞതിന് ഇതല്ലേ ഈ പറയുന്നത്? അത് വേണമെങ്കിൽ ഈ സുമാരന്മാരുടെ അഭിമുഖമുണ്ട്, ഒരു പഴയ അഭിമുഖം. അതിൽ ഇയാള് പറയുന്നുണ്ട്, 18 വർഷം ഞാൻ RSS പടിയും പിടിച്ചു കിടന്നാണ്. അന്ന് ഞാൻ ഹിന്ദു ആയിരുന്നു, പിന്നെ ഞാനത് ഉപേക്ഷിച്ചു. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഏത്, ഈ നായർ. അതുകൊണ്ട് ഞാൻ ഹിന്ദു ഉപേക്ഷിച്ച് നായരായി നീങ്ങിയൊരു ഒരു അഭിമുഖത്തെ പറയുന്ന നിങ്ങളുടെ യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഇപ്പോഴും ഉണ്ട് അത്. ഇതാ നായന്മാര് ആ ഹിന്ദു, ഞാൻ ഹിന്ദു അല്ല, ഞാൻ നായരാണ്, അതാണ് കേമം എന്ന് പറഞ്ഞാണ്. അത് പുള്ളിയുടെ അഭിമുഖം ഇപ്പോഴും കിടപ്പുണ്ട്, പുള്ളി പറയുന്നു. അത് തന്നെ അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഹിന്ദു എന്ന് പറയുന്നത് ഓ ബോധമില്ലാത്ത പുരുഷൻ. ഇങ്ങനെയുള്ള യാതൊരു സാമൂഹിക ബോധവും പരിഷ്കരണ ബോധവും മന്ദം എന്തെന്ന് പറഞ്ഞു എന്നുള്ള അവിടുത്തെ ഈ കസേരകളി അറിയാന്നുള്ളതല്ലാതെ അങ്ങനെയുള്ള യാതൊരു ബോധവും. അപ്പൊ അതിന് പിന്നെ എന്താണ് ശരിക്കും മറുപടി പറയേണ്ടത്? ഇത് മാത്രമല്ല, ഇനി ഈ അനാചാരങ്ങള് പിന്നെ മന്ദം ഇങ്ങനെ പറഞ്ഞ് മാറിടം തുറന്നു കാണിക്കുന്ന വേറെ ഒരാളുണ്ട്, എന്താണ് എന്റെ പേര്? KP പത്മനാഭമേനോ. പുള്ളിയാണ് ആദ്യമായിട്ടൊരു ഒരുവിധം കൊള്ളാമെന്നുള്ള ഒരു കേരള ചരിത്രം എഴുതിയത്, ട്രാവൻകൂർ തിരുവിതാംകൂർ ചരിത്രവും കൊച്ചി രാജ്യമായിരുന്നു. പുള്ളി ഒരു ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, മദ്രാസ് ഹൈക്കോടതിയിൽ ജഡ്ജിയും അഡ്വക്കേറ്റ് ജനറലും ഒക്കെ ആയിരുന്ന ആളാണ്. പുള്ളി രണ്ട് ചരിത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഈ കൊച്ചി ചരിത്രത്തിൽ, കൊച്ചി ചരിത്രം ഇപ്പോഴും കിട്ടുന്നതാണ് ആ പുസ്തകം. ഈ സച്ചിദാനന്ദ സ്വാമിക്കുള്ളതൊക്കെ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ അവർ ഈ ഈഴവ ചരിത്രം മാത്രമേ വായിക്കൂ. ആകെ വായിക്കുന്ന എന്താണ്? ഇതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളൂ. ഇതിന് പുറത്തുള്ള ഒരു വിഷയങ്ങളെ കുറിച്ച് അവർ പഠിക്കാനോ മനസ്സിലാക്കാനോ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മറുപടി പറയാൻ പറ്റും. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അതാ ഈ സുമാരന്മാർക്ക് ശരിക്കും മറുപടി പറയാമായിരുന്നല്ലോ അന്ന്. പിന്നെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാല്, ഇതേ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഈ അന്ന് നായർ സ്ത്രീകള് ഈ അമ്പലത്തിൽ കയറിയ റൌക്ക അഴിക്കും. അന്ന് ഈ എനർജി കയറുന്ന ബ്രസ്റ്റിൽ കൂടെ ആയിരിക്കും ഇങ്ങനെ അഴിച്ചു കാണിക്കുന്നത്. അപ്പൊ ഇതേ എഴുതിയിരിക്കുകയാണ്. അപ്പോ പുതിയ പരിഷ്കാരങ്ങളൊക്കെ വന്നു. ഈ പുസ്തകം ഇദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത് 12-ലും 14-ലുമായിട്ടാണ്, 1912-14 ആ കാലഘട്ടത്തിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോ സ്ത്രീകൾക്കൊക്കെ വിദ്യാഭ്യാസം വന്നു. ഇപ്പൊ നായർ സ്ത്രീകള് അമ്പലത്തിൽ കയറുമ്പോൾ റൌക്ക അഴിക്കാതെ അവർക്ക് മനസ്സിലായി തുടങ്ങി. പണ്ടവർക്കൊന്നും വിദ്യാഭ്യാസമില്ലല്ലോ, റൌക്ക അഴിക്കുന്ന കാര്യം ഇവർക്ക് ബുദ്ധിമുട്ടായി. അപ്പോ ഇവരെല്ലാം എന്ത് ചെയ്തു, റൌക്ക അഴിക്കാതെ അകത്ത് കയറാൻ പോയി. അപ്പോ നമ്പൂതിരിമാർക്ക് സഹിക്കും. അപ്പോ നമ്പൂതിരിമാരെന്ത് ചെയ്തു, രാജാവിന് ഉപദേശിച്ചു. അന്ന് ഈ നമ്പൂതിരി എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാവായാലും ശരി, പിന്നെ മറ്റേ കൊച്ചി രാജാവായാലും ശരി, ഇവരുടെ ഭരണമെല്ലാം മിക്കവാറും ഈ നമ്പൂതിരിമാരുടെ ഉപദേശം അനുസരിച്ച് അവർ ഭരിക്കുന്നു. പട്ടന്മാരുടെയൊക്കെ അവരുടെ ഉപദേശം കൊണ്ടായിരിക്കും രാജാവ് ഒരു വിളംബരം ഇറങ്ങി. എന്താണ്, അമ്പലത്തിൽ കയറുമ്പോൾ റൌക്ക കഴിക്കാത്ത സ്ത്രീകളെ അമ്പലത്തിൽ കയറ്റാൻ പാടില്ല എന്നൊരു വിളംബരം പുറപ്പെടുവിച്ചു. അതിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നായർ സ്ത്രീകൾ വളരെ ജാഡ്യതയോടെ നാണത്തോടുകൂടി ഓരോ അമ്പലത്തിന്റെയും പുറത്തു വന്ന് നിന്നിട്ട് ഒളിഞ്ഞു നിന്ന് റൌക്ക അഴിച്ചു മാറ്റി അകത്ത് കയറുന്നു. എന്നിട്ട് പുറത്തു വന്നവരിട് എന്നിട്ട് വേറെ കാര്യം കൂടെ പറയുന്നുണ്ട്, ഇവരിങ്ങനെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അകത്ത് ഈ മണ്ഡപത്തിൽ നമ്പൂതിരിമാരിക്കും, അവര് ജപിക്കാനെന്നുള്ള വ്യാജേനാണ് അവിടെ ഇരിക്കുന്നത്. യവന്മാരെല്ലാം കൗവീനം മാത്രമേ ധരിക്കും, മനസ്സിലായോ? യവന്മാര് കൗവീനം മാത്രം ധരിച്ചുകൊണ്ട് ഈ മണ്ഡപത്തിൽ ഇരിക്കും. അപ്പൊ യവനെ അടിച്ച് പുറത്താക്കി കളയാൻ വേണ്ടി രാജാവ് ഒരു വിളംബരവും പുള്ളിയതിനെതിരായിട്ട് എഴുതിയിരിക്കുന്നു. ഈ ഇരിക്കുന്നവന്മാരെ അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളംബരവും രാജാവ് പുറപ്പെടുവിച്ചില്ല. നായർ സ്ത്രീകളുടെ റൗക്ക അഴിക്കണമെന്ന് പറഞ്ഞൊരു വിളംബരം പുറപ്പെടുവിച്ചു. കൊച്ചി മഹാരാജാവായി ചെയ്തത് അന്നത്തെ കാലത്ത് രാജാവ് പറഞ്ഞ പിന്നെ അനുസരിച്ചല്ലേ പറ്റും. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇതേ കാലഘട്ടത്തിന് 1913 കോട്ടയ്ക്കലിലെ മന്നത്തിന്റെ ഇത് ഇതേ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന 12-14 കാലഘട്ടത്തിലാണ്. ഇത് ഒരേ കാലഘട്ടത്തിൽ നടക്കുന്ന അനാചാരങ്ങളാണ്. അപ്പോ അകത്ത് പെണ്ണുങ്ങൾ കയറി ചെല്ലുമ്പോ യവൻ കൗവീനം എടുത്തുകൊണ്ട് മണ്ഡപത്തിൽ കിടക്കുക. എന്നിട്ട് പൂജാരിയെ കുറിച്ചും പറയുന്നുണ്ട്, പൂജാരിയുടെ നഗ്നതയെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് മുണ്ടുകൊടുക്കുന്നത്. അപ്പോ സ്ത്രീകള് മാറിടം കാണിച്ചുകൊണ്ട് ഉള്ളിൽ കയറണം. അപ്പൊ ഇത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? വെറും അങ്ങനെ ഒരു നിയമം എന്നുള്ളതല്ല. അപ്പൊ യവന്മാർ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വരുന്നതിൽ സെലക്ട് ചെയ്തിട്ട് സന്ധ്യയാകുമ്പോഴത്തേക്ക് പോവും അങ്ങോട്ട് സംബന്ധത്തിന്. ഇതെല്ലാം കൂടെ ഒത്തുചേരുന്ന വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ള ഈ അനാചാരത്തെയാണ് ഇദ്ദേഹം ഈ പുസ്തകത്തെ തുറന്ന് എഴുതിയിരിക്കുന്നത്. ഇത് അനാവശ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ടാണ്. മന്ദം പറഞ്ഞത് നായർ സ്ത്രീകളെ അമ്പലത്തിൽ പോകരുതെന്ന് പറഞ്ഞു, ഇവിടെ വീട് അമ്പലമാക്കിയാൽ മതി. അപ്പോ ഇവരൊക്കെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയുണ്ടല്ലേ, ഇതൊക്കെ മാറിയത്? അല്ലാതെ ഇതങ്ങനെ കാലക്രമേണ മാറിയാണോ? ഇപ്പൊ പറയുന്ന എന്താണ്, അമ്പലത്തിലെ ആചാരങ്ങളൊക്കെ മാറ്റാൻ അധികാരം തന്ത്രിക്കാണെന്നാണ്. ഈ തന്ത്രി ആരെ? ഇനി ഈഴവൻ തന്ത്രിയായാലും പറയും ഈ ആചാരം മാറ്റണ്ടാകും. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്തെങ്കിലും ദുരാചാരങ്ങൾ അമ്പലത്തിൽ നടക്കുന്നിടത്ത് ഈഴവനെ പിടിച്ച് തന്ത്രിയാക്കിയാലും ഈ തന്ത്രിയാകുമ്പോ മറ്റേ പക്ഷത്തി വരും, മനസ്സിലായോ? ക്ഷേത്രത്തില് കുറച്ചു മുമ്പ് ഞാൻ വായിച്ചാണ്, തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു, ഉടുപ്പിട്ടോണ്ട് കയറാൻ പാടില്ലാത്താണോ? അവിടുത്തെ തന്ത്രി ആരാ? രാഗേഷ് എന്നാണോ പേര്? പിന്നെ രാഗേഷ് മറ്റേ ശ്രീധരൻ തന്ത്രിയാണോ? ഏതോ ഒരു രാഗേഷ് തന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ വായിച്ചു. അപ്പൊ ഈ രാഗേഷ് തന്ത്രിയും പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞു, ഈഴവനെ പിടിച്ച് തന്ത്രിയാക്കിയാലും അവൻ ആരാവും? മറ്റവന്റെ കൂടെ ചേരും, അത് പാടില്ല. അവരായാലും ശരി, ഇവരൊക്കെ അങ്ങനെ വിശ്വസിക്കുകയാണ്, അതാണ് ശരി. ഇവരൊക്കെ എങ്ങനെ ബോധവൽക്കരിക്കുന്നത്? എന്തുകൊണ്ട് അവരുടെ ഇടയ്ക്ക് സ്ഥാനം കിട്ടണം? ഇത് പറഞ്ഞു കഴിഞ്ഞാ ഈ പറയുന്ന ഈ ശൂദ്ര സന്യാസിമാരും ഇതൊക്കെ പറഞ്ഞ് അടുത്തടുത്ത് വരുമ്പോ ഇവരെന്ത് ചെയ്യും? മറ്റവരുടെ ഇടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ നിൽക്കും, അല്ലാതെ ഇവിടെ നിൽക്കത്തില്ല. ഇപ്പൊ ഈ സച്ചിദാനന്ദ സ്വാമി പറയുന്നതിന്റെ പകുതി മനസ്സ് അത് തന്നെയാണ്. എന്താണ്? അവരുടെ ഇടയിൽ ചെല്ലുമ്പോ അവരുടെ ബഹുമാനവും പൂർണ്ണ കുമ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. പകലാണോന്ന് ചോദിച്ചാൽ പകലാണ്, രാത്രിയാണോന്ന് ചോദിച്ചാൽ രാത്രിയാണെന്നും പറയുന്നു, മനസ്സിലായോ? രണ്ടും പറയുന്നതിന്റെ ലക്ഷ്യം അതാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാലും പൂർണ്ണ കുംഭം കിട്ടണം, ഇവിടെ നിന്നും പൂർണ്ണ കുംഭം കിട്ടണം. ഇതിനു വേണ്ടിയിട്ടായി പറയുന്നത്, ഇത് ശരിയായ കാര്യമുണ്ട്. അങ്ങനെ ഒരു വാർത്ത ഞാൻ ഇടയ്ക്ക് വായിച്ചായിരുന്നു. ഏതോ ഒരു അപ്പോ ഇത് തന്ത്രിമാര് മാറ്റിയിരുന്നെങ്കിൽ പണ്ട് ഇതൊക്കെ മാറുമായിരുന്നു. കഥ അടച്ചത് കഥ തന്ത്രിമാരെ മാറ്റണമെന്നും ഇതൊക്കെ മാറുമായിരുന്നു. തന്ത്രിമാരാണോ ഇതൊക്കെ മാറ്റേണ്ടത്? തന്ത്രിമാര് ഇതൊക്കെ പിക്കുന്നൊക്കെ വലിയ അബദ്ധമല്ലേ? ഇത് തന്ത്രിമാരെ ഏർപ്പെടുത്തിയത്. അതിനൊക്കെ ഇന്ന് എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നറിയാം. അത് അങ്ങനെ അല്ലാതെ അധികാരത്തെ ചോദ്യം ചെയ്യാനല്ല, സ്ത്രീകളുടെ തന്നെ ഇതുപോലെ ഈ ഗുരുവായൂർ തന്ത്രിയുടെ ഒരു അഭിപ്രായം ഞാൻ ഇത് കേട്ട്, എന്താണ് ഗുരുവായൂർ തന്ത്രി പറയുന്നത്, എനർജി പുരുഷന്മാർ സ്വീകരിക്കുന്നത് നെഞ്ചിലും സ്ത്രീകൾ സ്വീകരിക്കുന്നത് നെറ്റിയിലുമാണ്. അതാണ് എന്തൊക്കെ ഈ ഇതാണ് തന്ത്രിമാര് പറയുന്നത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട്. മനസ്സിലായോ? ഇത് മുഴുവൻ തട്ടിപ്പാണ്, മുഴുവൻ തട്ടിപ്പും വെട്ടിപ്പും ആൾക്കാരെ ഇതെല്ലാം കണക്ക് തന്നെ. അപ്പോ ശിവേരി ഇന്ന് ഇതിന് ശരിക്കുള്ള അത് രാഷ്ട്രീയം ഇത് നോക്കാതെ എന്താണ് ഗുരുവിന്റെ കാഴ്ചപ്പാട് ഇന്ന് കൊണ്ട് തന്റെ ഇടമായി പറയണം. ഇതിപ്പോ എന്താണ് ഇത് ഉടുപ്പഴിച്ച് കയറണമെന്ന് പറയുമ്പോൾ പുരോഗമനവാദി എന്ന് തോന്നും. പിന്നെ എന്താണ് സനാതന ധർമ്മം വരുമ്പം മറ്റേന്റെ ഓർമ്മ വരും, ഏതിന്റെ പത്മശ്രീയുടെ ഓർമ്മ വരും. മനസ്സിലായ? അപ്പോ പത്മശ്രീയുടെ ഓർമ്മ വരുമ്പോ അതും കുറച്ച് പറയും. പിന്നെ പുരോഗമനവാദിയാണ് ഗുരുവിന്റെ അനുയായി എന്ന് ഓർമ്മ വരുമ്പോ ഇത് ഈ രണ്ട് ഇരട്ടത്താപ്പ് നല്ലതല്ല. ഞാൻ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല, ധൈര്യം ഉണ്ടെങ്കിൽ. മനസ്സിലായ? ഇരട്ടത്താപ്പ് അറിയില്ലെങ്കിൽ ഉണ്ടായിരിക്കും. ആ പറയണം, അതെന്തിനു താങ്ങുന്നു ഇങ്ങനെയുള്ള ഓരോന്നിനു വേണ്ടി? വെറുതെ താങ്ങുന്നതല്ല, എന്താ ബുദ്ധി മന്ദബുദ്ധി ആയതുകൊണ്ട് താങ്ങുന്നതല്ല, അതിനൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന എന്തിന്? എവിടെ ഏത് പുരുഷത്തിലാ സനാതന ധർമ്മമുള്ളത്? ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഇതാവും? അത് മാത്രം കൊണ്ട് സനാതന ഗുരു പറഞ്ഞ സനാതന ധർമ്മം ഒരു ജാതി വരുമ്പോൾ എവിടെ പോയി? പിന്നെ ഇയാളെ ഈ പിന്നെ ഈ പറയുന്ന NSS ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞ അയാളുടെ ധാർഷ്ട്യവും അയാളുടെ പഴയ മാടമ്പിത്തരവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതിന് ഈ ശരിക്കും മന്നത്തിന്റെ പ്രസ്താവനകളും പ്രസംഗങ്ങളും വെച്ചുകൊണ്ട് തന്നെ മറുപടി പറയാന്നുള്ളതല്ലേ ഉള്ളൂ, അതിന് ഉണ്ടാൻ പറ്റും. ഇത് മന്നം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ സോഷ്യൽ മീഡിയ നോക്കാം, പക്ഷെ ഈ കക്ഷിയുടെ അടുത്ത് പണ്ടൊരിക്കെ ഞാൻ നേരിട്ട് ഞാൻ ഫോണിൽ കൂടെ സംസാരിച്ചാണ്. അത് ക്ഷേത്രത്തിലെ എന്താണ് പൂജാരിമാര് ബ്രാഹ്മണരിൽ തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മന്ദം പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ പ്രവേശനം, ക്ഷേത്രപ്രവേശനം സഭ നടക്കുമ്പോ ക്ഷേത്രപ്രവേശനം കിട്ടിയാ പോരാ, പോലെ ഉൾപ്പെടെയുള്ളവര് ക്ഷേത്രത്തിനകത്ത് കയറി പൂജിക്കണം. അതാണ് എന്റെ അങ്ങനെ ഒരു കാലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു മാറ്റമാണ് സമുദായത്തിൽ വരാൻ ആഗ്രഹിക്കുന്നതെന്ന് മന്ദം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ബ്രാഹ്മണൻ പൂജിച്ചാൽ മതി എന്ന് ഇയാളൊരു അഭിപ്രായം പറയും. കുളിക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു ബോധമുള്ള ആളല്ല ഈ സിദ്ധാന സ്വാമി പോലെ തന്നെ. ഇവരുണ്ടൊരു ചേര് അത് പിന്നെ BJP ആയാലും ശരി കോൺഗ്രസ് ആയാലും പറയും എന്താണ് അയാള് പറഞ്ഞത് ശരിയാണ്, ഇയാള് പറഞ്ഞത് ശരിയാണ്. കാരണം ഈഴവരുടെ വോട്ടും വേണം, നായന്മാരുടെ വോട്ടും വേണം. കുറച്ചെങ്കിലും ധൈര്യമായിട്ട് പറയുന്നത് പിണറായിയുടെ ആൾക്കാരേ ഉള്ളൂ, അവർക്കാണ് കുറേങ്കിലും ധൈര്യം വരുന്നത്. മറ്റവർക്ക് രണ്ടുപേരുടെ വോട്ടും വേണമല്ലോ. ആ പിണറായി അങ്ങനെ പറയും. പിണറായി സ്വന്തമായിട്ടല്ല പറഞ്ഞത്, സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് ശരിയാണ്, അത് ഇനി ചർച്ചയാവും എന്നൊക്കെ പറഞ്ഞല്ല പറഞ്ഞു. അപ്പോ ഈ എന്താണോ രാഷ്ട്രീയമായിട്ട് അവര് അങ്ങനെ രണ്ടുപേര് രണ്ട് ശരിയെന്നേ പറയത്തുള്ളൂ, പക്ഷെ രണ്ട് ശരിയാവത്തില്ലല്ലോ. മറ്റേ ആള് ഇതിനെ കുറിച്ച് അറിവില്ല പറയല്ലേ. അപ്പൊ ഇങ്ങനെ പറഞ്ഞാട്ടപ്പോ ഞാൻ പുള്ളിയെടുത്ത് ഈ ചോദിച്ചു, മന്ദം പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും കയറി പൂജിക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു അത് മന്ദം പറഞ്ഞത് അന്നത്തെ ചുറ്റുപാടനുസരിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മന്ദം പറഞ്ഞു ഇന്ന് വിലയൊന്നും ഇല്ല എന്ന് ചോദിച്ചു. പുള്ളിക്ക് പിന്നെ ഉത്തരം പറയാനില്ല. അല്ല മന്ദം പറഞ്ഞത് എല്ലാവരും കയറി പൂജിക്കണമെന്നാണ്. അപ്പൊ ഇങ്ങനെ പറയുന്നത് ശരിയാണോന്ന് ഞാൻ ഒരിക്കൽ ചോദിച്ചു, അങ്ങനെ പറയാമോ? അപ്പോഴാണ് പറഞ്ഞത് അത് ആ കാലത്തേക്ക് വേണ്ടി പറഞ്ഞാണ്. ഞാൻ അപ്പൊ ചോദിച്ചു ആ കാലത്തേക്ക് പറഞ്ഞാണെങ്കിൽ ഈ കാലത്ത് അതിന് വിലയില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഒന്ന് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇതിൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോ നമ്മളിങ്ങനെ ഒരു കാര്യം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കോളണം, എന്ത് പറഞ്ഞാലും അത് രാഷ്ട്രീയ ചർച്ചയോ അല്ലാ പറയുന്ന പോലെ ഒരു ശാസ്ത്രീയ ചർച്ചയോ അങ്ങനെയൊന്നും നിൽക്കത്തില്ല. ശാസ്ത്രത്തിന്റെ ബേസിലോ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ബേസിലോ ഒന്നും ആരും ചർച്ച ചെയ്യത്തില്ല, രാഷ്ട്രീയ ചർച്ചയായി മാറും. രാഷ്ട്രീയ ചർച്ചയായി മാറുമ്പം എന്തുവരും, വൈകുന്നേരം ചാന ചർച്ചകളിൽ വന്നിട്ട് പകലിനെ രാത്രിയാക്കും, രാത്രിയെ പകലാക്കും. ഏത് ഗീത വ്യാഖ്യാനിക്കും പോലെയാണ്, അദ്വൈതവും വ്യാഖ്യാനിക്കും, ഇഷ്ടാദ്വൈതവും വ്യാഖ്യാനിക്കും, ദ്വൈതവും വ്യാഖ്യാനിക്കും, വേണമെങ്കിൽ ദൈവം ഇല്ലെന്നും വ്യാഖ്യാനിക്കും. അതുപോലെയാണ് ഗുരുദേവന്മാരെല്ലാം എന്ത് ചെയ്യും, അവരവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ച് എന്ത് വേണോ വ്യാഖ്യാനിക്കും. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേണോ അവർ വ്യാഖ്യാനിക്കും. കാരണം അങ്ങനെ പറയാം, അവർക്ക് എന്തുവേണോ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാം, ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുകയായി. അങ്ങനെ വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുമെന്നുള്ളതല്ലാതെ രാഷ്ട്രീയ ചർച്ച ചെയ്തെന്നൊരു തീരുമാനം ഉണ്ടാകാൻ പോകില്ല. അപ്പൊ ശാസ്ത്രത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ചരിത്രത്തെ ബേസ് ചെയ്ത് ഇതിനെ കുറിച്ച് ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ മാത്രമേ ഇതിലെന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ ചർച്ചയാണെങ്കിൽ ഇത് തീരുമാനം ഉണ്ടാകത്തില്ല. അല്ല, ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യുകയാണെങ്കിൽ സനാതനധർമ്മം എന്താണ്, ഗുരു പറഞ്ഞ എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ അവർ അംഗീകരിച്ചില്ലെന്ന് വരും, പക്ഷെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ മറുപടി പറയും. പിന്നെ കുറച്ചതാണ് കുറച്ച് ഇതാണ് ആണും പെണ്ണും കെട്ട പരിപാടി അത് ശരിയായ രീതിയല്ല അങ്ങനെ പറയുന്നു. അത് ശാസ്ത്രീയ ചർച്ചയ്ക്ക് തയ്യാറാവണം, രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകരുത്. കാരണം രാഷ്ട്രീയക്കാർക്കെന്ന് പറയുന്ന എന്താണ്, അല്ല ഇപ്പൊ പിണറായി വിജയൻ വന്നു മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിക്ക് വരാം. കാരണം മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ രാജ്യം ഭരിക്കുന്ന ആളല്ലേ. അപ്പോ മുഖ്യമന്ത്രി വരുന്നു, ഒരു അഭിപ്രായം പറഞ്ഞു, മനസ്സിലായോ, അഭിപ്രായം പറഞ്ഞു. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു ശരിയാണ് സ്വാമി പറഞ്ഞത് പുരോഗമനം തന്നെ, മുഖ്യമന്ത്രി അതിനനുകൂലിച്ചു. അപ്പോ അതും കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഉടനെ അത് ഇയാളെന്ത് ചെയ്തു, ഇപ്പൊ സച്ചിദാനന്ദ സ്വാമിയുടെ ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരു മനുഷ്യനും അത് കേൾക്കാൻ പോകുന്നില്ല, അതാരും തിരിഞ്ഞു പോകാനേ പോകുന്നില്ല. പിന്നെ ഇത് ചർച്ച ആയതുകൊണ്ട് പിണറായി വിജയൻ അത് കയറി പിടിച്ചു. പിണറായി വിജയൻ വിളിച്ചപ്പോ അത് രാഷ്ട്രീയമായി, രാഷ്ട്രീയമായപ്പോഴത്തേക്ക് ഉടനെ എന്ത് ചെയ്തു മറ്റേയാളാര് മുരളി സുമാരൻ നായർ കയറി പിടിച്ചപ്പോ അത് ജാതീയമായി, മനസ്സിലായോ. അപ്പോ ഇത് സംഗതി പിണറായി അതി കയറി പിടിച്ചപ്പോ അത് രാഷ്ട്രീയമായി, സുമാരൻ നായർ പിടിച്ചപ്പോ അത് പുള്ളിയുടെ ജാതീയത കൊണ്ട് തന്നെ പുള്ളി അത് പറഞ്ഞത് അതിനെ നിഷേധി ജാതീയമായി. ഇങ്ങനെ വരുമ്പോ പിന്നെ ഇതിൽ ഇടപെടുമ്പം ഇനി സച്ചിദാനന്ദ സ്വാമി ഇത് ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് ജാതിയും രാഷ്ട്രീയവും ആകും. അവിടെ അതിന്റെ മൂല്യത്തിൽ നിന്നുകൊണ്ട് പിന്നെ ചർച്ച ചെയ്യാൻ പറ്റും. അങ്ങനെ സച്ചിദാനന്ദ സ്വാമി പറയുകയാണെങ്കിൽ ഗുരുവിന്റെ ആശയത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ ചായ്വില്ലാതെ സത്യസന്ധമായി ഇത് പറയണം, എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള വിശദീകരിച്ചു കൊടുക്കണം, ഇതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിശദീകരിച്ചു കൊടുക്കാനുള്ള ഒരു സ്വാമി ശിവഗിരി വേണം രാഷ്ട്രീയ ചായ്വില്ലാതെ, ഗുരു ഇതാണ് പറഞ്ഞത് എന്ന് പറയും. അത് മാർക്സിസ്റ്റിനോ അനുകൂലിക്കുമോ, കോൺഗ്രസിനെ അനുകൂലിക്കുമോ, BJP അനുകൂലിക്കുമോ അത് നോക്കരുത്. ചോദിച്ചത് പറഞ്ഞു കൊടുക്കണമല്ലോ. ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കും. അത് പറയാനുള്ള ഇത് വേണം. അവിടെ പിന്നെ കിടന്ന് ഉരുണ്ട് കളിക്കരുത്, അത് ശരിയാകത്തില്ല. അതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ തുടങ്ങിയ ശരി തന്നെയാണ്. പിണറായി പിടിച്ചിടം പോലെ അത് രാഷ്ട്രീയവും ജാതീയവുമായി മാറിയിരിക്കുകയാണ്. ഇനി വീണ്ടും സച്ചിദാനന്ദ സ്വാമിയുടെ അടുത്ത് വിശദീകരണത്തിന് വരുമ്പോൾ സ്വാമി അത് കൃത്യമായി തന്നെ പറയണം. ഗുരു പറഞ്ഞു ഇത് ഒരു ജാതിയും ഒരു മതവും, അങ്ങനെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ജാതി എന്ന് പറഞ്ഞാൽ വേണ്ടി വന്ന ബുദ്ധൻ പറഞ്ഞു എന്ന് പറയാം. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ സനാതനികൾ ബുദ്ധനെ ഉൾക്കൊള്ളൂ, പിന്നെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തർക്കം തീരാത്ത ഒരു വിഷയമാണ്. നമുക്ക് പഴയ ചരിത്രങ്ങളിലേക്കും ആരോഗ്യത്തിലേക്കും പോയി കഴിഞ്ഞാൽ തർക്കം തീരത്തില്ല. പക്ഷെ ഗുരു പറഞ്ഞതിൽ നിന്നുകൊണ്ട് അതിനെ കുറിച്ച് ഇതാണ് ഞങ്ങളുടെ പക്ഷം എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനം കൊടുക്കാം സജിതാരൻ സ്വാമി. അവിടെ സനാതന ധർമ്മം എന്ന് പറയുന്നില്ല, മനസ്സിലാവും. ഇപ്പൊ ഈ ഏറ്റവും പ്രശ്നമായിരിക്കുന്നത് സനാതന ധർമ്മമാണ്. സനാതന ധർമ്മത്തെ എതിർക്കുന്നവർ പറയുന്നത് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഉച്ചനീചത്വം കൊണ്ട് ചാതുർവർണ്ണയമാണ് എന്ന് പറഞ്ഞാണ് അതിനെ എതിർക്കുന്നത്. ഇപ്പൊ സ്റ്റാലിന്റെ മകനൊക്കെ പറഞ്ഞില്ലേ അത് കൊറോണയാണ് എന്ന് പറയുന്നത്, ഇത് വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാതുർവർണ്ണയമാണ് എന്നാണ്. അപ്പൊ സനാതനമെന്ന് ധർമ്മം എന്ന് ഗുരുദേവൻ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അവരെ എതിർക്കും, സ്റ്റാലിന്റെ മകനെ എതിർക്കും, ഒരിക്കലും എതിർക്കില്ല. ഇതാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞ അവരെതിർക്കത്തില്ല. എന്നുവെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ പറയത്തില്ല. ഒരു പക്ഷെ ഒരാൾക്ക് പറയാം ഞങ്ങൾക്കതിന് ഞങ്ങളതിനോട് യോജിക്കുന്നില്ലെന്ന് പറയാം, പക്ഷെ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. കാരണം അതാരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ചാതുർവർണ്ണയം എന്ന് പറയുമ്പോൾ എന്താണ്, ബഹുഭൂരിപക്ഷത്തിനെ ദ്രോഹിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. അപ്പൊ ബി ജെ പി സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ ചാതുർവർണ്ണയത്തെ ആണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം അതിനെ എതിർക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം നമ്മുടെ ചരിത്രം അങ്ങനെയാണ്. ഭരതത്തിന്റെ ചരിത്രത്തിൽ ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ഉച്ചനീചത്വങ്ങളുള്ള ജാതി വ്യവസ്ഥയാണ്. മുഖ്യ സത്യാഗ്രഹം വരെ നടന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പൊ അല്ല, അതിന് ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ഞങ്ങള് ഗുരുവിന്റെ അതീ ഒരു ദൈവം ബ്രഹ്മത്തിന് മാത്രം കയറി പിടിച്ചാൽ പോരാ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മൂന്നും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ബി ജെ പി അവിടെ അവര് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇതാണ് ഞങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നത്. അപ്പൊ പഴയതിനെ വിടണം. അവർക്ക് വിടാൻ പറ്റില്ല, കാരണം ഈ ജാതി എന്ന് പറയുന്നത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാക്കിയെന്ന് അവരുടെ ആചാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൾവർക്കറിയുന്നത് ജാതി വ്യവസ്ഥ ഭാരതത്തിന് ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നുള്ളത് വിചാര എന്തുകൊണ്ടാണ് പേര് വിചാര ധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുറെ പ്രഭാഷണങ്ങൾ കൂട്ടിച്ചേർത്താണ്, ഞാൻ നേരിട്ട് വായിച്ചു നോക്കിയിട്ടുള്ളതാണ്. ജാതി വ്യവസ്ഥ ഭാരതത്തിന് ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് എഴുതി വെച്ച ഗുണമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇ എം എസ് പറഞ്ഞത്. വിവേകാനന്ദ സ്വാമിയുടെ രണ്ടു രീതിയിലും പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമി ഈ പറയുന്ന പോലെ സഭ അറിഞ്ഞ് സംസാരിക്കുന്ന ആളാണ്. വിവേകാനന്ദ സ്വാമി ഇവിടെ ബ്രാഹ്മണരുടെ ഇടയിൽ പ്രസംഗിക്കുമ്പോൾ ബ്രാഹ്മണര് വളരെ ശ്രേഷ്ഠന്മാര് യോഗ്യന്മാര് അത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, ബ്രാഹ്മണർ എന്ന് പറയുന്ന ജാതിയെ ബേസ് ചെയ്തല്ല ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. കുറെ എഴുത്തുകാരും ഉണ്ടല്ലോ, അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഒരു ജാതി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറിച്ച് എന്താണ്, ചില സന്ദർഭങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതിനെയൊക്കെ വിവേകാനന്ദ സ്വാമി വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ വിവേകാനന്ദ സ്വാമിയെ ആർക്കും അവരവരുടെ സൗകര്യത്തിനെടുത്ത് വ്യാഖ്യാനിക്കാം. രണ്ടുമുണ്ട് വിവേകാനന്ദ സ്വാമിയുടെ പ്രഭാഷണം. അതുകൊണ്ട് ശിവഗിരിക്ക് ഇതിനൊരു വ്യക്തമായൊരു നയം വേണം. ഇങ്ങനെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഈ സന്യാസിമാരോടെ കൂടി ചർച്ച ചെയ്യുന്ന എന്തെന്നാണോ കാണുമ്പോൾ നീ പോട മറ്റവനെ മറിച്ചവനെ എന്ന് പറയുന്നതിന് വേറെ ഇതൊക്കെ ചർച്ച ചെയ്യണം. നമ്മുടെ എന്താണ് നമ്മുടെ നയം പരിപാടി അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവരെല്ലാവരും കൂടെ ഇവിടുന്ന് എന്താണ് സർവമത സമ്മേളനത്തിന് അവിടെ ചെന്നു, എവിടെ അല്ല അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, അവർക്ക് തോന്നിയ പറയല്ല ചെയ്ത നിങ്ങൾ പറഞ്ഞാണ് ശരിയെന്നല്ല പറഞ്ഞത്. അവരെന്ത് ചെയ്തു, അവരുടെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങളുടെ മതം വേറെ, ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കും ഉറച്ചു നിൽക്കുന്നു എന്നുള്ള അഭിപ്രായം അവര് കൂടിച്ചേർന്നിരുന്ന് തീരുമാനിച്ചു പറഞ്ഞാണ്. അവർക്കതേ പറയാൻ പറ്റും, മനസ്സിലായോ? അതും ശരി ഇതും ശരി എന്നുള്ള നയം അവർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ അവർക്ക് പ്രതീകമായ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇത് രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞാൽ തിരുത്തേണ്ടി വരുമ്പോ വിലയില്ലാതെ വിലയില്ലാതെ ഇപ്പൊ തന്നെ വിലയില്ല, ഇപ്പൊ ഇതാണെങ്കിൽ വില പോയല്ലോ. ഏത് പ്രശ്നം? ആ പള്ളി പണിയാൻ പോകുന്ന പറയുന്നൊക്കെ ആലോചിക്കാതെ പറയുന്നതല്ലേ, അതിന്റെ ആവശ്യമൊന്നും ഒന്നും തിരുത്തി പറഞ്ഞ എന്ത് പറഞ്ഞു? ആര്? സച്ചിദാനന്ദ സ്വാമിയോ? അങ്ങനെയും പറഞ്ഞ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അത് നിംസിന്റെ ഡയറക്ടറെ മറ്റേ ഖാനെ ഒരു പ്രപ്പോസൽ കൊടുത്താണ്. അത് ഇപ്പൊ അവർക്ക് പറയാം, നല്ല ഉദ്ദേശത്തിലായിരിക്കും പറഞ്ഞത്. അപ്പൊ പറഞ്ഞാണ് മോശം ഉദ്ദേശമെന്ന് പറയേണ്ട കാര്യമില്ല, നല്ല ഉദ്ദേശത്തിലായിരിക്കും. പക്ഷെ ഗുരുവിന്റെ അല്ല, അതിന് ഇന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് അതിനുള്ള അപകടം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് അപകടമുണ്ട്, ഇവര് ഒരു നിർദോഷമായി കാണേണ്ട ഒരു കാര്യമുണ്ട്. അതിനകത്തുള്ള അപകടം ഞാൻ പറഞ്ഞു. ചുവരിയിൽ പിന്നെ അത് പ്രശ്നമാകും. ഇതൊക്കെ ആവേശം വന്ന് ആവേശ പ്രസംഗങ്ങളല്ലേ, ആള് കാണുമ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ചു പറയുന്നു. എവിടെ? ഓ, അത് ബോധമില്ല. ഇവരുടെ പ്രശ്നം ഇതാണ്, ബോധമില്ല. ബോധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇല്ലേ പറയുന്നു, ബോധമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്. ഒന്നാമത് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരു കൂട്ടായ ഒരു ചർച്ചയില്ല. ഓരോരുത്തരും അവനോട് തോന്നിയൊക്കെ പറയും. ഒരു നയരൂപീകരണമില്ല. വത്തിക്കാന്റെയൊക്കെ പ്രത്യേകത ഏതാണ്? അവിടെ ഒരുപാട് ആർച്ച് ബിഷപ്പുമാരും ബുദ്ധിജീവികളിരുന്ന് കൂടിച്ചേർന്ന് ആലോചിച്ച് നിങ്ങൾ എന്താണ് ഒരു മതവും കൊണ്ട് അവിടെ ചെന്ന യുവന്മാരുടെ ചാക്കര് നമ്മൾ കയറാൻ പാടില്ല എന്ന് അവരെ നേരത്തെ തീരുമാനിക്കും. തീരുമാനിച്ചിട്ട് ആ പെർമിഷൻ തരുന്നു. ബാലേന്ദ്രനാണല്ലോ ഇവിടെയൊക്കെ കർത്താവ്. അവന്റെ ലേഖനങ്ങൾ ആ പേര് പേര് വെച്ച് കൊടുത്തിരിക്കുന്നു ആണോ? പിന്നെ എനിക്കറിയത്തില്ല. സെക്രട്ടറിയല്ല, മിക്കാറല്ല സച്ചിദാനന്ദനെ ഒഴിച്ചുപോയല്ലേ. ബോധമുള്ള ആരെങ്കിലും എഴുത്തണം അതിന് എഴുതിക്കാൻ. അല്ല, അങ്ങനെ അയാൾ എന്തെങ്കിലും അബദ്ധം എഴുതി കൊടുത്തോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. ഈ പറഞ്ഞത് പുള്ളിയുടെ ഇതാണെങ്കിൽ അത് കുഴപ്പമാണ്. എന്റെ ഈ വത്തിക്കാനിൽ പോയിട്ട് ഇത് ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്താണ് അവര് പറഞ്ഞതെന്ന്? പോപ്പിനെ പോയിരുന്നതിലോ കാണുന്നതിലോ സൗഹാർദ്ദത്തിലോ ഒന്നും ഒരു ദോഷമില്ല, അതിലൊന്നും ഒരു ദോഷമില്ല, നല്ലത് തന്നെയാണ്. കാരണം എന്താണ്? എല്ലാരും സൗഹാർദ്ദത്തിൽ കഴിയണം, മതത്തിന്റെ പേരിൽ അടികൂടരുത്. ഗുരുദേവൻ തന്നെ സർവസമ്മേളനം നടത്തിയല്ലേ, അവിടെയൊന്നും ഒരു ദോഷമില്ല. പ്രശ്നം എന്താണ്? നിങ്ങളെന്ത് പറയുന്നു, അവരെന്ത് പറയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പരമസാരവും ഏകവും എന്ന് പറയുന്നത് വളരെ ബുദ്ധിപൂർവമായി അവർ നിരാകരിച്ചു, അവിടെയാണ് പ്രശ്നം. മതസൗഹാർദ്ദത്തെ അവർ അംഗീകരിച്ചു, നല്ല കാര്യം. പക്ഷെ ഗുരുവിനെ നിരാകരിച്ചു. അത് സംഭവിച്ചു എന്നുള്ളത് വായിച്ചു നോക്കിയാൽ ഇവർക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷിലാണ് പോപ്പ് പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷ് വായിച്ചാൽ സത്യാനന്ദ സ്വാമി മനസ്സിലാവും. അത് അവിടെയാണ് പ്രശ്നം. മറ്റേ ശുഭാങ്കാനന്ദയ്ക്ക് മനസ്സിലാവും, ഇവർക്കൊന്നും വായിച്ചാൽ മനസ്സിലാവത്തില്ല. മലയാളത്തിലാക്കി ആരെങ്കിലും കൊടുക്കണോ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെയാണ് പ്രശ്നം വന്നത്. അവര് പരമ ഗുരുവിന്റെ സന്ദേശം ബാക്കിയെല്ലാം നല്ലത് തന്നെയാണ്. പോപ്പിലോ പാണക്കാടോ എവിടെ വേണോ പോവാം, നല്ലത് തന്നെ. സൗഹാർദ്ദവും നല്ലത് തന്നെയാണ്. അതൊക്കെ ഗുരു പറഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം സർവസമ്മേളനം ഗുരുവിന്റെ ആശയം തന്നെ. പക്ഷേ അവിടെ ചെന്നിട്ട് അതിനെ പുകഴ്ത്തും മുമ്പേ എന്താ പറഞ്ഞത് പോപ്പ്? ഗുരുവിന്റെ ആശയത്തെ അംഗീകരിച്ചോ? അതോ ബുദ്ധിപൂർവം അതിനെ വെട്ടിയോ, ഇതുകൂടെ ഒന്ന് നോക്കണം. ബാക്കിയൊക്കെ ശരിയല്ല. ശരി, ഓക്കെ, മതി, മതിയായി.